നടന്നിട്ട് തേഞ്ഞു പോയ ചെരുപ്പിരുന്നുറങ്ങുന്ന വഴി ബാക്കി ഇടയ്ക്കു നമ്മതിൽ ചാടി പടം കണ്ടു മടങ്ങുമ്പോൾ പൊടിച്ചായ കുടിച്ചൊരു കടവാക്കി അതിൻ കടമ്പാക്കി ഉറങ്ങാതെ കഴിച്ചതും ഉണർന്നപ്പോൾ കൂതിച്ചതും കളിച്ചതും ചിരിച്ചതും ഒരുപോലെ നിറം പോയൊരുടുപ്പിപ്പോൾ അയക്കോലിലാടിയാടി അത് കൊണ്ട വെയിൽ കാലം മറക്കാനോ ഇഴ പോയ ഗിത്താറേതോ മഴക്കാലമോർത്തിരിപ്പും ഇഴ പോയ ഗിറ്റാറേതോ മഴക്കാലമോർത്തിരിപ്പു ചിതലുകൾ ഒഴിച്ചിട്ട വരി മാത്രം ഒരുത്തിക്ക് പിന്നിൽ പണ്ട് നടന്നിട്ട് തേഞ്ഞുപോയ ചെരുപ്പിരുന്നുറങ്ങുന്ന വഴി ബാക്കി ഓർമ്മകളെ വരു ഡീസൽ അടിച്ചു തരൂ ഇനി പോകും ഈ വഴികളിലും